ഹരജാതിയിൽ നിന്നത്രേ പിറന്നിടുന്നു വിപ്രനും പറയുന്നതാൻ എന്തുള്ളതന്തരം നരജാതിയിൽ പറച്ചിയിൽ നിന്ന് കണ്ട് പരാശര മുഹാമിന് പിറന്നു മരസൂത്ര ചെമ്മിനി കൈവർത്തക കന്യയിൽ. രണ്ടിനും ഒരേ കാര്യം തന്നെ പറയുന്നു. നരജാതിയിൽ നിന്നത്രേ വിപ്രനും പറയുന്നതാനും പിറന്നിടുന്നു. മനുഷ്യജാതിയിൽ നിന്ന് തന്നെയാണ് ബ്രാഹ്മണൻ ജനിക്കുന്നതും പറയാൻ ജനിക്കുന്നതും. നരജാതിയിൽ അന്തരം എന്തുള്ളത്, എന്താണ് മനുഷ്യജാതിയിൽ എന്താ വ്യത്യാസം? ആദ്യം പറഞ്ഞത് ഒരു ജാതിയിൽ നിന്നല്ലേ പിറന്നിടുന്ന സന്തതി. അതിന് ഉദാഹരണമായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പറയൻ ജനിച്ചിരിക്കുന്നതും ബ്രാഹ്മണൻ ജനിച്ചിരിക്കുന്നതും എന്ന് വെച്ചാൽ ഇന്ന് അങ്ങനെ കരുത്തപ്പെടുന്നവർ, പറയനും ബ്രാഹ്മണനുമൊക്കെ വിഭജിക്കുന്നവർ, ഇവരെല്ലാം ഒരു ജാതിയിൽ നിന്നല്ലേ പിറന്നിടുന്നു, ഒരു ജാതിയിൽ നിന്നും ഉണ്ടായത്. അപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ അങ്ങനെ ജാതി വ്യത്യാസം വരുന്നത്, ഒരു മനുഷ്യജാതിയല്ലാതെ ഒരു ജാതിയിൽ വ്യത്യാസം വരാൻ വഴിയില്ല. ഒരു ജാതിയേ ഉള്ളൂ. മുമ്പ് പറഞ്ഞതിന് ഉദാഹരണം പറഞ്ഞാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ബ്രാഹ്മണനായാലും പറയനായാലും മനുഷ്യജാതി തന്നെയാണ്, അവിടെ ജാതി വ്യത്യാസമില്ല. പറച്ചിയിൽ നിന്ന് കൊണ്ട് പരാശരമ മഹാമിനി തുറന്നു മറസൂത്രിച്ച മിനി കൈവർത്ത കഴിഞ്ഞു. പണ്ടെന്ന് പറയുന്നത് പുരാണങ്ങളെ, പുരാണ കഥകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പണ്ടെന്ന്. നമ്മുടെ പുരാണങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പരാശര മഹാമിനി പറച്ചിയിൽ നിന്ന് പറഞ്ഞു. പരാശര മഹാമിനിയുടെ അമ്മ പറച്ചിയാണെന്ന് പറഞ്ഞിരിക്കുന്നു പുരാണങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോ പരാശരൻ എന്നെ ബ്രാഹ്മണനായിട്ടാണ് പറയുന്നത്. പരാശരന്റെ അമ്മ പറച്ചിയാണ്. അപ്പൊ അവിടെയും നരജാതിയിൽ നിന്ന് തന്നെ ജനിച്ചിരിക്കുന്നു മനുഷ്യ. പറച്ചിയും നരജാതി എന്ന് അത് മുമ്പെടുത്ത് പറഞ്ഞല്ലോ. വിപ്രനും പറയുന്നു ഓരോ ജാതിയാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാണ് വിപ്രനായ രാശരനും പറയിയായ അമ്മയും ഒരു ജാതിയാണ്. ഈ ജാതി ഭേദം എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമുണ്ട്? രണ്ടുപേരെ അങ്ങനെ പറയുന്നേ ഉള്ളൂ. അമ്മ പറയുകയാണെന്നും മകൻ ബ്രാഹ്മണനാണെന്നും പറയും. ഇതിലെന്താ ജാതിയിൽ അങ്ങനെ ഭേദം വരും? അത് വെറുതെ ഒരു കൃത്രിമമായ ഒരു വിഭജനം തന്നെയാണ്, അല്ലാതെ അതിലെ അർത്ഥമൊന്നുമില്ല. മറസൂത്രിച്ച മുനി വേദത്തെ വേദങ്ങളെ സൂത്ര രൂപത്തിലാക്കി മുനി എന്ന് വെച്ചാൽ ബ്രഹ്മസൂത്രത്തെ രചിച്ചാണ്. വേദങ്ങളെയാണ് സൂത്ര രൂപത്തിലാക്കി മറ സൂത്രിച്ചാന്ന് പറയും. വേദത്തെ സൂത്ര രൂപത്തിലാക്കി മുനി വ്യാസൻ കൈവർത്ത കന്യകയിൽ പിറന്നു. ഇപ്പൊ ബ്രഹ്മസൂത്ര രചയിതാവായ വേദങ്ങളെല്ലാം സൂത്ര രൂപത്തിലാക്കിയ ബ്രഹ്മസൂത്രവർത്താവായ മുനി വ്യാസൻ പുരാണം അനുസരിച്ച് മുക്കുവ കന്യകയിലാണ് പറഞ്ഞത്, കൈവർത്ത കന്യകയിലാണ്. ഈ അങ്ങനെ ജനിച്ചിട്ട് വ്യാസന ബ്രാഹ്മണനായിട്ടാണ് അമ്മയെ മുക്കുവ സ്ത്രീയായിട്ട്. അതിന് പിന്നെ വേണമെങ്കിൽ ഒരു ന്യായം പറയാറുണ്ട്. അവിടെ നോക്കുന്ന അച്ഛൻ്റെ ജാതിയാണ്, ഏത് ജാതി നോക്കുന്നു. അമ്മയുടെ ജാതി നോക്കിക്കഴിഞ്ഞാൽ മുക്കുവ ജാതിയാണ്, പക്ഷെ മകന്റെ ജാതി നോക്കുമ്പോൾ അച്ഛന്റെ ജാതിയാണ്. എന്നാൽ മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിലാണെങ്കിലോ, പറയിൽ നിന്ന് ജനിച്ചാണ് പരാശരൻ. നമ്മുടെ പരാശരന് പറയുടെ ജാതിയല്ല, അച്ഛന്റെ ജാതിയാണ്. ശക്തി ബ്രാഹ്മണനാണ്. അപ്പൊ പരാശരനും ബ്രാഹ്മണനാണ്. അപ്പൊ ഇത് നോക്കുമ്പോൾ എന്താണ്, ഇതിൽ ഒരു വ്യവസ്ഥയില്ല. ഇന്നത് തന്നെ ആയിരിക്കണം. ഒരിടത്ത് പറയുന്നെന്ന് ജനിച്ചവൻ അച്ഛൻ ബ്രാഹ്മണനായതുകൊണ്ട് ബ്രാഹ്മണൻ, വേറെടുത്ത് മുക്കുവശ്രീയിൽ നിന്ന് ജനിച്ചവൻ അവൻ പാരമ്പര്യമായി അച്ഛൻ ബ്രാഹ്മണനായതുകൊണ്ട് ബ്രാഹ്മണൻ. അപ്പൊ ഇവിടെ എങ്ങനെയാ ജാതി എങ്ങനെ കണക്കാക്കുന്നത്? അങ്ങനെ പലതരത്തിൽ പുരാണ കഥകൾ നോക്കിയാൽ തിരിച്ചും മറിച്ചു നോക്കുക. ചിലയിടത്ത് അമ്മയുടെ ജാതി കണക്കാക്കും, കുന്തിയിൽ നിന്ന് ജനിച്ച്. അവരെല്ലാം കുന്തിയുടെ ജാതി, കുന്തിയെ ക്ഷത്രിയാക്കിക്കൊണ്ട് അവരെല്ലാം ക്ഷത്രിയായി. പക്ഷേ കന്തമാരൊന്നും ക്ഷത്രിയന്മാരും. അപ്പൊ അമ്മയുടെ ജാതി അവിടെ ജാതിയെ സ്വീകരിക്കുന്ന ഓരോ സൗകര്യവും ആവശ്യമനുസരിച്ചാണ്. കാരണം പാണ്ഡവന്മാരെ ക്ഷത്രിയരാകണം, എന്നാലേ അവിടെ രാജ്യത്തിന് അവകാശമൊക്കെ വരത്തുള്ളൂ. അപ്പൊ അമ്മയുടെ ജാതി പറഞ്ഞു. ദേവേന്ദ്രൻ ക്ഷത്രിയനല്ല, ദേവനല്ല. ദേവേന്ദ്രൻ്റെ മകൻ അങ്ങനെ ക്ഷത്രിയനാണ്. ബ്രഹ്മപുത്രർ എന്ന് പറയുന്ന യമനാണ്, ദേവന്റെ മകനാണ്, അങ്ങനെ ക്ഷത്രിയനാണ്. കർണനാണെങ്കിൽ സൂര്യന്റെ മകനാണ്, അതിനെ എന്ത് കണക്കാക്കി? സൂതൻ എടുത്തു വളർത്തിയുണ്ട്, സൂതപുത്രനായി ക്ഷത്രിയനായി കണക്കാക്കി. അത് കുറഞ്ഞ ജാതിയാക്കി, ക്ഷത്രിയനായും കണക്കാക്കി. അപ്പൊ ഇതൊക്കെ അന്നും ഇതിനൊന്നും ഒരു വ്യവസ്ഥയില്ല എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. പിന്നെ സാറിന് മനുസ്മൃതിയൊക്കെ അനുസരിച്ചാണെങ്കിൽ ബ്രാഹ്മണന് മറ്റേതെങ്കിലും ജാതിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അതൊരു സങ്കരവർഗമാവും. ശൂദ്രന് ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ചാൽ ചണ്ടാളനാവും. അപ്പൊ അമ്മയുടെ കണക്കനുസരിച്ചോ അച്ഛന്റെ കണക്കനുസരിച്ചോ ജാതി കിട്ടത്തുണ്ട്. ജാതി മാറിക്കഴിഞ്ഞു അത് മോശം ജാതിയാവും. സ്മൃതി അനുസരിച്ച് ഒരിക്കലും ബ്രാഹ്മണന് വേറൊരു ജാതി ജനിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണനാകും. പിന്നെ പറയുന്നുണ്ട്, ബ്രാഹ്മണന് ശൂദ്രസ്ത്രീ ജനിച്ചു കഴിഞ്ഞാൽ ഏഴ് ജന്മത്തിൽ വീണ്ടും ബ്രാഹ്മണനിൽ നിന്ന് തന്നെ ഉണ്ടാവണം. ആ പരമ്പരയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏഴ് ജന്മം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഴ് തലമുറ കഴിഞ്ഞു ബ്രാഹ്മണനാകും. മനുസ്മൃതി പറയുന്നതാണ്, ബ്രാഹ്മണനും ശൂദ്രസ്ത്രീയിൽ നിന്നൊരു സന്താനം ഉണ്ടായത്. പിന്നെ ആ സന്താനത്തിൽ നിന്ന് അത് പെണ്ണാണെങ്കിൽ അതിൽ നിന്നൊരു ബ്രാഹ്മണന് വീണ്ടും ഒരു സന്താനം ഉണ്ടാകും. അത് പെണ്ണാണെങ്കിൽ അതിൽ നിന്ന് വീണ്ടും ബ്രാഹ്മണൻ ഉണ്ടാകും, വേറെ ബ്രാഹ്മണൻ. അങ്ങനെ അങ്ങനെ അങ്ങനെ ഏഴാമത്തെ തലമുറ കഴിയുമ്പോൾ അത് പിന്നെ ബ്രാഹ്മണനായിരിക്കും. ഏഴ് തലമുറയുടെ കണക്കാരെടുത്ത് വയ്ക്കും. പണ്ടിങ്ങനെ ഫാമിലി ട്രീ ഉണ്ട്, ഇങ്ങനെയൊക്കെ നിയമങ്ങൾ പറയുന്നതാണ്. ഉണ്ട്, അതിനൊന്നും വ്യക്തമായ നിയമങ്ങളില്ല. പുരാണങ്ങളുടെ കഥകൾ നോക്കി ഇങ്ങനെ അച്ഛൻ്റെ ജാതി ചിലടെ നിൽക്കുകയായിരുന്നു, ചിലടത്ത് വേറെ ജാതി സ്വീകരിക്കും. പിന്നെ കഥകൾ നോക്കി വന്നാൽ ബ്രാഹ്മണരാരും ക്ഷത്രിയരാളെന്നൊന്നും തിരിച്ചറിയാനേ പറ്റത്തില്ല. കാരണം രണ്ടു മൂന്ന് തലമുറ കഴിയുമ്പോൾ ഇതെല്ലാം മാറിപ്പോവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിവാഹങ്ങൾ കഴിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ പുരാണ കഥയിൽ എടുത്തിട്ട് ആ ജാതിയുടെ വ്യർത്ഥത കാണിക്കാൻ വേണ്ടി ഇതിങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. അല്ലാതെ ഇത് വേറെ പുരാണങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ്. ഈ പരാശരന്റെ അച്ഛന്റെ പേര് ശക്തി എന്നാണ്. ശക്തിയുടെ ഭാര്യയാണ് അദൃശ്യന്തി. ഈ അദൃശ്യന്തി പറയുകയാണെന്നുള്ളത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല. മഹാഭാരതത്തിലൊന്നും ഞാൻ വായിച്ചെടുത്ത് അങ്ങനെ പറയുന്നില്ല. പുരാണങ്ങൾ ഇതൊരുപക്ഷെ ഏതെങ്കിലും തമിഴ് സാഹിത്യത്തിനോ ഒക്കെ പറഞ്ഞു കഴിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പറച്ചി പറയ എന്ന് പറയുന്ന ഒരു വർഗം സംസ്കൃതത്തിലില്ല. ചണ്ടാളങ്ങളുണ്ട്, പറയ എന്ന് പറയുന്നൊന്നുമില്ല. അതൊരു പ്രാദേശിക ജാതിയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള ജാതിയാണ് പറയ. സംസ്കൃത സാഹിത്യത്തിൽ വരാൻ വഴി അദൃശ്യന്തിയെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും എല്ലാം പറയുന്നത് സംസ്കൃത സാഹിത്യത്തിലാണ്. അദൃശ്യന്തിയെക്കുറിച്ച് അവിടെ പറഞ്ഞാൽ തന്നെ എന്ത് പറയും, ചണ്ടാളങ്ങളെ പറയാൻ പറ്റും, പറയാമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരിക്കുന്നു, അതാണല്ലോ പറയുന്നത്. അതെനിക്ക് തോന്നിയെങ്കിൽ തമിഴ് സാഹിത്യത്തിലായി അദൃശ്യന്തി പറയ സ്ത്രീയാണെന്നുള്ളത് ഞാൻ എന്റെ പരിചയത്തിൽ ഒരിടത്തുമില്ല. സംസ്കൃത സാഹിത്യത്തിൽ എന്തായാലും ഉണ്ടാകാൻ വഴിയില്ല. ഉണ്ടെങ്കിൽ അവിടെ ചണ്ടാള എന്നേ പറയും, പറയാന്ന് പറയത്തില്ല. പറയാ തമിഴ് വാക്കാണ്, മലയാളം തമിഴ് വാക്കാണ്. അപ്പൊ അത് എവിടെയാ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, അന്വേഷിച്ച് കണ്ടുപിടിക്കും. അതേസമയം ഈ പരാശരന്റെ അമ്മ അദൃശ്യന്തിയാണെന്ന് ഒരുപാട് പറയുന്നു പല സ്ഥലത്തും. അതൊക്കെ ഈ മലയാളത്തിൽ പറ എന്ന് പറയുന്ന വാക്കൊക്കെ മലയാളത്തിലുള്ളതാണ്. സംസ്കൃത സാഹിത്യത്തിൽ ആണല്ലോ ഇവരെല്ലാം പ്രധാനമായും വരുന്നത്. അവിടെ ഈ പറ എന്നുള്ള വാക്കൊന്നും ഈ അർത്ഥത്തിൽ വരത്തില്ല. തമിഴിൽ വരാം. അപ്പൊ തമിഴിലെ ഏതെങ്കിലും പുരാണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കണം പറച്ചയാണ്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്കറിയത്തില്ല. പക്ഷെ എല്ലാവരും അത് ഇങ്ങനെ പറച്ചു പറച്ചു എന്നിങ്ങനെ സ്ഥിരം പറഞ്ഞു പറഞ്ഞു പോകുന്നു. ഇവിടെ നിന്നവർക്ക് കിട്ടി, അതിന്റെ സോഴ്സ് ആരും പറയുന്നു. വ്യാഖ്യാതാക്കളെല്ലാം പറച്ചയാണ് എന്ന് പറയുന്നു. എങ്ങനെ അദൃശ്യന്തി എങ്ങനെ പറച്ചയായി, എവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആർക്കറിയും. അങ്ങനെ ആൾക്കാർ ഇതൊന്നും ചിന്തിക്കാറില്ല. എന്താണ് കൈ കിട്ടിയ പാടെ വ്യാഖ്യാനിക്കുക എന്നുള്ള എന്താണ്, അതെന്താണ് എവിടുന്ന് വന്നു, അങ്ങനെ ഒരു അന്വേഷണമൊന്നും ആരും നടത്താറില്ല. പക്ഷെ അത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അദൃശ്യന്തി എങ്ങനെ പറയുകയായി, എവിടെ പറഞ്ഞിരിക്കുന്നു. വസിഷ്ഠന്റെ മകനാണ് ശക്തി. കൽമാഷപാദൻ എന്ന് പറയുന്ന ഒരു രാജാവ് പല്ലക്കിൽ വരുമ്പോൾ എതിരെ വന്നു ശക്തി. ഇതെല്ലായിടത്തും പറയുന്നു. എതിരെ വരുമ്പോൾ രാജാവ് ശക്തി എടുത്ത് പറഞ്ഞ് മാറാൻ പറഞ്ഞു. അപ്പൊ ശക്തി പറഞ്ഞു ബ്രാഹ്മണൻ ക്ഷത്രിയന് വഴി മാറത്തില്ല, ക്ഷത്രിയൻ മാറുന്നു. അപ്പോ ഇയാള് ശക്തി അധിക്ഷേപിച്ച് ശക്തി ഉടനെ ശപിച്ച് രാക്ഷസനായി പോട്ടെ. കൽമാഷപാദൻ രാക്ഷസനായി ശക്തിയെ പിടിച്ചത്. മാത്രമല്ല വസിഷ്ഠന് 100 പുത്രന്മാരുണ്ടായിരുന്നു. ഈ 100 പുത്രന്മാരും പിടിച്ചു ഓരോന്നോരോന്നായി ദേഷ്യങ്ങൾ. അപ്പോ ഈ അദൃശ്യന്തി ആ സമയത്ത് ഗർഭിണിയായിരുന്നു. വസിഷ്ഠൻ വളരെ ദുഃഖിച്ച് മരുമകളെയും കൊണ്ട് വസിഷ്ഠൻ നടന്നു. അപ്പോ ഒരു ദിവസം അവരുടെ വയറ്റിൽ നിന്ന് വേദം ചൊല്ലുന്ന ശബ്ദം കേൾക്കും. ആ വയറ്റിനുള്ളിലിരുന്ന് വേദം ചൊല്ലിയ ആളാണ് പരാശരൻ. ഇതൊക്കെ പുരാണങ്ങളിൽ പറയുന്നു. അപ്പോ വസിഷ്ഠൻ പലവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ശരിക്കും ശ്രമിച്ചു, പക്ഷെ ആത്മാവ് ശരീരം വിട്ട് പോകുന്നു. വളരെ ദുഃഖിതനായിരുന്നു, മക്കളെല്ലാം മരിച്ച ദുഃഖത്തിലൂടെയാണ്. ഇങ്ങനെയൊക്കെ കഥകളുണ്ട്. അവിടെയൊന്നും ആ കഥയിലൊന്നും അദൃശ്യന്തി പറയുകയാണ് എന്ന് പറയുന്നത് പറയുന്ന സംസ്കൃതത്തിൽ പറയത്തില്ല. കണ്ടാളയാണെന്ന് പറയുന്നതും ഇല്ല. അങ്ങനെ ഗർഭത്തിലിരുന്ന് തന്നെ വേദം ചൊല്ലിയ ആളാണ് പരാശരൻ. ഈ പരാശരൻ മഹാകുഴപ്പക്കാരനാണ്. ചെറിയ പ്രായത്തിലെ ആൾ വളരെ പിശകാരൻ. വേദമൊക്കെ ചൊല്ലി ശരിയല്ല. വേറെ ഒരു ദിവസം ഒരു നദി കടക്കാൻ വേണ്ടി നദിയുടെ തീരത്ത് നിന്നപ്പോഴാണ് വള്ളക്കാരൻ ഉറങ്ങുന്ന സമയം. അപ്പൊ മകളടുത്ത് പറഞ്ഞു മറുകരെ കടത്തിവിടാൻ പറഞ്ഞു. മകള് കൊണ്ടുപോയി. അപ്പം നദിയുടെ നടുക്ക് വച്ച് ഇയാള് ഈ പെണ്ണിനെ ബലാത്സംഗം ചെയ്തു. എന്നിട്ട് നേരെ മറുകരെ ഇറങ്ങി നടന്നുപോയി, തിരിഞ്ഞു വന്ന് നോക്കിയില്ല. പിന്നെ അവള് പ്രസവിച്ച് നോക്കിച്ചു. അതാണ് വ്യാസ പുരാണത്തിൽ പറയുന്നതാണ്. അപ്പോ അന്നത്തെ നിയമമനുസരിച്ചാണ് ബ്രാഹ്മണന് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ മത്സ്യഗന്ധി പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അവളെ ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ ശരി, ഒരു സ്നേഹത്തിലായ കുട്ടിയുണ്ടായിരുന്നു, അവൾക്കിഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇയാൾക്ക് കണ്ടോണ്ടില്ലാത്തതുകൊണ്ട് ഇയാൾ ചെയ്തതാണ്. അങ്ങനെയാണ് വ്യാസൻ ജനിക്കുന്നത്. ഋഷിമാരെന്നൊക്കെ പറയുന്നത് സാധാരണ മനുഷ്യരെ പോലെയൊക്കെ തന്നെയായിരുന്നു. വ്യത്യാസമൊന്നും ഇങ്ങനെയൊക്കെയുള്ള പണികൾ ചെയ്യുമ്പോൾ ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നമൊന്നും. ഒരു പെണ്ണിനും ഇഷ്ടമില്ലാതെ തൊഴിൽ സ്ഥലത്ത് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒന്നും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ? തൊഴിൽ സ്ഥലത്ത് പീഡിപ്പിക്കുക, തൊഴിൽ സ്ഥലം തന്നെ പീഡിപ്പിച്ചത്. പക്ഷെ പൗരാണികന്മാര് പുരാണമൊക്കെ വായിക്കുന്നവർ ഇതൊക്കെ എന്തോ ഒരു ദിവ്യമായ കർമ്മമായിട്ട് ശ്രേഷ്ഠമായ സംഗതിയായിട്ടൊക്കെയാണ് കാണുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ ഇതൊന്നും അങ്ങനെ കാണാൻ പറ്റത്തില്ല. അപ്പോ താൻ ബ്രാഹ്മണനാണെന്നുള്ള അന്നത്തെ മേൽക്കോമ വെച്ചുകൊണ്ട് ഒരു പാവം പെണ്ണിനെ റേപ്പ് ചെയ്തെന്ന് കണക്കാക്കാൻ പറ്റും. മോക്ഷമൊന്നും കൊടുത്തില്ല, അവളുടെ മത്സ്യഗന്ധം മാറ്റി കൊടുത്തു. അത് കുളിച്ചാൽ മാറുന്ന സാധനമല്ലേ, മീൻ പിടിക്കുമ്പം അവരുടെ ദേഹത്തൊക്കെ ഒരു ഗന്ധം വരും. കുളിച്ചു കഴിഞ്ഞാൽ മാറുന്ന സംഗതിയേ ഉള്ളൂ, അതായത് മാറ്റേണ്ട കാര്യമില്ല. അത് ഈ നിമിഷനേരം കൊണ്ട് കുട്ടി വലുതായി എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഇയാൾ മറുകരി ഇടങ്ങി നടന്നുപോയി, പിന്നെ കുട്ടി എങ്ങനെ വളർന്നിരുന്നോ? ഇതിന് ആരാഹാരം കൊടുത്തു വന്നോ? ഇന്നത്തെ രീതി അനുസരിച്ചാണെങ്കിൽ ചെലവിന് കൊടുക്കണ്ടേ? അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ നടന്നു പോയോണ്ടാണ് പറയുന്നത് ഈ കുട്ടി അങ്ങ് പെട്ടെന്ന് തനിയെ വളർന്നു. ശരിയാണ്, മിക്കവാറും ഇവളുടെ അച്ഛൻ എന്ത് ചെയ്തിരിക്കണം? ഈ കുട്ടിയെ ആ കാട്ടിലുള്ള ഏതെങ്കിലും ആശ്രമത്തിൽ കൊണ്ടാക്കി. ആശ്രമം കാണുമോ? മുനിമാരുടെ ആശ്രമം. അവർ നോക്കിപ്പോ ഇത് പരാശരന്റെ സന്താനമാണെന്ന് പറഞ്ഞപ്പോ പരാശരനെ വിളിച്ച് ചോദിച്ചിരിക്കും ഇങ്ങനെ ഒരു കുട്ടിയുണ്ടോ എന്ന്. പരാശരം പറഞ്ഞു നിഷേധിക്കാൻ പറ്റില്ല, അങ്ങനെ ഒന്ന് ഒന്ന് സംഭവിച്ചു പോയി. ആ എന്നാൽ പിന്നെ ബ്രാഹ്മണന്റെ കുട്ടിയാണല്ലോ എന്ന് വിചാരിച്ച് അവിടെ വളർത്തി വിദ്യാഭ്യാസമൊക്കെ ചെയ്യിച്ച് വലുതാ. ഇതൊന്നും പരാശരൻ അറിഞ്ഞില്ലെന്ന് ഞാൻ അർത്ഥമാണ്. പരാശരൻ ഇതിനൊന്നും ഒരു ചിലതൊന്നുമില്ല. അല്ല, കുറ്റം എന്ന് പറയുന്നത് ആ പെണ്ണിന് ഇഷ്ടമില്ലാതെ അവിടെ സമ്മതമില്ലാതെ അവളിൽ കുട്ടി ഉണ്ടാക്കിയെന്നുള്ളത്, അതാണ് അവിടുത്തെ തെറ്റ്. ഇനി അവരിഷ്ടത്തിലാണെങ്കിൽ എന്താണ് മത്സ്യകന്യകയും ബ്രാഹ്മണനും നല്ല കാര്യമാണ്, ദോഷമൊന്നുമില്ല. ഇത് ഇഷ്ടമില്ലാതെ ചെയ്ത കാര്യമാണ്, വേണ്ടത് കുറ്റകരമാണ്. പക്ഷെ അന്ന് ചെയ്യാണ്. ഗുരുവിടെ എടുത്ത് പറയുന്നത് ഈ ജാതിയുടെ അശ്വന്യത, അതെങ്ങനെയൊക്കെ സംഭവിച്ചാലും കുട്ടിയുണ്ടായാലും കുട്ടി ബ്രാഹ്മണനായി തന്നെ ഇരിക്കുന്നു കള്ളയെന്ന്. കൈവർത്തകൻ, കൈവർത്തകൻ എന്ന് വെച്ചാൽ കടത്തുകാരനെന്നാണ്. കടത്തുകാരൻ തന്നെയാണ് മീൻപിടുത്തക്കാരൻ. മീൻ പിടിക്കുന്നു അവർ തന്നെയാണ്, കടത്ത് ജോലി ചെയ്യുന്നു അവർ തന്നെയാണ്. അപ്പൊ ശരിക്കും അവർ മീൻ പിടിക്കുന്നവർക്കാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് മത്സ്യഗന്ധം ഉണ്ടായിരുന്നുള്ളത്. അതിൻ്റെ മറ്റു വശങ്ങളിലേക്കല്ല ഗുരുവിനടുത്ത് കാണിക്കുന്ന, എത്രയേ ഉള്ളൂ ആ ജാതി വ്യവസ്ഥ അർത്ഥശൂന്യമായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇതിന് ചിലരെ വ്യാഖ്യാനിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, എന്താണ് മിശ്രവിവാഹമായിട്ട് ഒന്ന് പരാശരന്റെ വലിയ മനസ്സുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ഏറ്റവും നീച ജാതിയിൽപ്പെട്ട അന്നത്തെ അരയ സമുദായത്തെ എന്ന് പറഞ്ഞാൽ അരയ സമുദായം പെട്ട ഒരു സ്ത്രീയെ സ്വീകരിച്ചു ഭാര്യയായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ മഹത്വപ്പെടുത്തുന്ന ഹർഷ സംസ്കാരവാദികളുണ്ട്. പുരാണങ്ങളിലാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവൾക്ക് ഇഷ്ടമില്ലാതെ അവളെ ആക്രമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നു. അവൾ ചെറുത്തു എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങൾ അന്ന് ഇതൊക്കെ ചെയ്യാമായിരുന്നു, ബലം പ്രയോഗിച്ച ഒരു സ്ത്രീ വണങ്ങി കൊടുക്കണം. അപ്പൊ അവിടെ ഇവർക്ക് അയിത്തമൊന്നുമില്ല അന്ന്. ഈ പിൽക്കാലത്തൊന്നും അയിത്തമൊന്നും അന്നില്ല. അയിത്തം വന്നതിന് ശേഷവും ഈ ഒരു കാര്യത്തിൽ മനുഷ്യന് അയിത്തം പാലിക്കുന്നു. അങ്ങനെയാണ്, ബാക്കിയെല്ലാ കാര്യത്തിലും ഉണ്ണുന്നതിനൊക്കെയാണ് അയിത്തം വരുന്നത്. ഇങ്ങനെ ഒരു കാര്യങ്ങളിൽ ഒരിക്കലും അയിത്തം നിലനിന്നിട്ട്, കാരണം മനുസ്മൃതി തന്നെ പറയുന്നു ബ്രാഹ്മണൻ മറ്റ് ശൂദ്ര സ്ത്രീയിലൊക്കെ സന്താനം ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ ആ നയിത്തം എന്തായിരുന്നു, ആ സമയം പരസ്പരം ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥലത്തും ഇതിന് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവർ എന്താണ് മിശ്ര വിവാഹമാണ് അങ്ങനെയൊന്നും പറയാം, അതൊക്കെ പിൽക്കാലത്ത് വന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ 2017 നരേന്ദ്രമോദി സർക്കാരാണ് ഇന്ത്യക്ക് മൊത്തം ബാധകമായിട്ട് ഒരു ഇത് കൊണ്ടുവരുന്നത്, മിശ്ര വിവാഹത്തിന്. രണ്ടേ വിവാഹം കഴിക്കുമ്പോൾ അതിൽ ഒരു കക്ഷി ആണാ പെണ്ണോ ദളിത്താണെങ്കിൽ 2.5 ലക്ഷം രൂപ കിട്ടും. ഒരു വലിയ തുകയാണ്, നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് 2.5 ലക്ഷം വലിയൊരു തുകയാണ്. മലയാളിക്കാവുന്ന ഒരു വലിയ തുകയാണ്. അതൊരു അങ്ങനെ ഒരു വടക്കേ ഇന്ത്യയിലൊക്കെ അങ്ങനെ ഒരു വിവാഹം നടന്നവരോട് പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ തന്നെ കൊന്നു കളയും. ഈ പൈസ ഒരു ഇതാണ്. ഇപ്പൊ ജാതിയുടെ ഏറ്റവും വലിയ അടയാളമായി പറയുന്നത് ഇവിടെ എൻഡോഗാമി എന്ന് പറഞ്ഞ സ്വജാതി എന്ന് പറഞ്ഞു. ജാതി നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ, ഇന്നും അത് ശക്തമാണെന്നുള്ളതിന് ഒരൊറ്റ തെളിവുണ്ട്. എന്താണ്? ഓരോ ജാതിയിലും ഇതെത്രമാത്രം നടക്കുന്നുണ്ട്, എൻഡോഗാമി എത്രമാത്രം നടക്കുന്നുണ്ട്, സ്വജാതിയിൽ നിന്ന് ഭാഗം കഴിക്കുന്നു ആദി വളരെ കൂടുതലാണ്. കാരണം ഇന്ത്യയിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ജാതി മാറി ഭാഗം കഴിക്കുന്നത് 5% താഴെയുള്ളൂ. അതൊക്കെ വരാൻ കാരണം ചില മിസോറാം, മിസോറാമിലൊക്കെ 50% ആൾക്കാർ ജാതി മാറിയ ഭാഗം കഴിക്കുന്നത്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ കൂടുതലുള്ളത് കൊണ്ടാണ് ഈ 5% വരുന്നത്. വളരെ കുറവാണ് അത് വരുന്നതും. പല പഠനങ്ങളും പറയുന്നത് കൂടുതലും അത് ഗ്രാമപ്രദേശങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഇടയിൽ നിന്നൊക്കെയാണ് നടക്കുന്നത്. പട്ടണങ്ങളിൽ കുറവാണ്, നിങ്ങൾ ധരിക്കുന്നവരല്ല. വിദ്യാഭ്യാസവും സമ്പത്തും ഒക്കെ ഉള്ളവരുടെ ഇടയിൽ കുറവാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലാണ് ഇത് കൂടുതലും നടക്കുന്നത്. കാരണം ഒരു കാരണവിന് ഇവിടെ ജനങ്ങളടുത്ത് സഹവസിക്കും. ഗ്രാമങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ പട്ടണങ്ങളിൽ വരുമ്പോൾ ഫ്ലാറ്റ് ചെയ്യുന്നതല്ല, ആൾക്കാർക്ക് പരസ്പര ബന്ധമില്ലല്ലോ. അപ്പൊ ഗ്രാമങ്ങളിലാണ് ഇത് നടക്കുന്നത്. ജാതി മാറി ഭാഗം ഇതിങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെങ്കിലും ജാതി മാറി പോകാൻ കഴിയുകയും ജാതി നിർണ്ണയിക്കാൻ കഴിയാതിരിക്കുകയും വരണം. അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമേ എന്താണ് ഈ ജാതി ഒരു സോഷ്യൽ ഗ്രൂപ്പായി നിൽക്കാതിരിക്കും. ജാതി നമ്മൾ പറയുന്നതാണല്ലോ അതൊരു സമുദായം, സോഷ്യൽ ഗ്രൂപ്പ്. ഇതൊരു സോഷ്യൽ ഗ്രൂപ്പായി നിൽക്കുന്നതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. ജാതിയെ സംബന്ധിച്ച് രണ്ടാണ്, ഒന്ന് എൻ്റെ ഐഡിയോളജി, മറ്റൊന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ജാതി എന്ന് വിളിക്കുന്നത്. എൻ്റെ ഐഡിയോളജിയാണ് ജനങ്ങൾ മറ്റു രീതിയിൽ കൊണ്ടു നടക്കുന്നത്, നമ്മുടെ പഴയ ഗ്രന്ഥങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്, ഇന്ന് ജനങ്ങൾ പുലർത്തിപ്പോരുന്നതുമായ കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ കൊടുക്കുകയാണ്. ഗുരു നിഷേധിച്ചത് ശക്തമായിട്ടിവിടെ നിഷേധിക്കുന്ന എൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ ഐഡിയോളജി പൂർണ്ണമായും നിഷേധിച്ചു. അതിന് യാതൊരു പ്രത്യയശാസ്ത്രപരമായ അടിത്തറയില്ല ജാതിക്ക്. പകരം പുതിയൊരു പ്രത്യയശാസ്ത്രം കൊണ്ടുവന്നാണ് പറയുന്നത് മനുഷ്യരുടെ ജാതി, മനുഷ്യത്വം. അപ്പൊ നിലവിലിരുന്ന ജാതിയെ സംബന്ധിച്ചുള്ള എല്ലാ ആശയങ്ങളെയും നിഷേധിച്ച് അതിനൊരു ബദൽ നിർദ്ദേശിച്ചാണ് മനുഷ്യൻ്റെ ജാതി, മനുഷ്യത്വം. അപ്പോൾ ആശയപരമായി അത് പൂർണ്ണമാണ് ഗുരുവിൻ്റെ കാഴ്ചപ്പാട്. അതിൽ പിന്നെ ഈ സോഷ്യൽ ഗ്രൂപ്പ് എന്നുള്ള അല്ലെങ്കിൽ അതിന് മാറ്റം വരിക, അതും നടന്നിട്ടില്ല. എന്തുകൊണ്ട്? എൻഡോഗാമി എന്ന് പറയുന്ന ഈ സിസ്റ്റം, സ്വന്തം വർഗത്തിൽ നിന്ന് ഭാഗം കഴിക്കുക എന്ന് പറയുന്നു, ഈ ഏർപ്പാട് നിലനിൽക്കുന്നിടത്തോളം കാലം ജാതി നിലനിൽക്കും. അത് മാറുകയും അതിൻ്റെ തലമുറകളിൽ ജാതി അടയാളപ്പെടുത്താതിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുന്ന ഒരു കാലത്ത് മാത്രമേ ഇതിപ്പോ എന്താണ് ഒരു ജാതി എന്ന് പറയുന്നവരും അതിനെ ഒരു ആശയമായി തത്വമായി സ്വീകരിക്കുന്നവരും അവർ എൻഡോഗാമിയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതാണൊരു ജാതി നിലനിൽക്കുന്ന ആ രീതിയിലാണ്. ആശയപരമായി ശരി തന്നെയാണ്, പക്ഷെ മറ്റതിൽ മാറ്റമൊന്നും സംഭവിച്ചില്ല. കാരണം ജാതി ഇല്ലാന്ന് കഴിഞ്ഞ് സ്റ്റേയിലൊക്കെ നിന്ന് വെറുതെ വിളിച്ചു കൊടുക്കുന്നവരും എല്ലാം ചെയ്യുന്നു. വിവാഹം എന്ന ഒരു കാര്യം വരുമ്പോഴത്തേക്ക് അവർ സ്വന്തം ജാതി അന്വേഷിച്ചു. വിവാഹം നടത്തിക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. വിവാഹം നടക്കുകയല്ല, നടത്തിക്കുകയല്ല. എന്ന് വെച്ചാൽ അത് രക്ഷകർത്താക്കൾ ചെയ്യുന്ന, അങ്ങനെ ചെയ്യുമ്പോൾ അവരെപ്പോഴും സ്വന്തം ജാതി, അതിന് മാറ്റം വരുന്നത്. ഇനി വിവാഹം സ്വന്തം തെരഞ്ഞെടുപ്പായി വരികയാണെങ്കിൽ അത് പ്രയോഗിക്കണമെങ്കിൽ അതിന് മാറ്റം വരും. പുതിയ ജീവിത സാഹചര്യങ്ങളിൽ അവർ കണ്ടുമുട്ടുന്ന ആരെയും ഇഷ്ടപ്പെട്ടു പോകാൻ കഴിക്കും. അങ്ങനെ വന്നാൽ ഈ എന്തെന്നാമെന്ന് പറയാൻ മാറ്റം വരും. പക്ഷേ സമൂഹം അങ്ങനെ എത്തിയിട്ടില്ലല്ലോ. ഇന്ന് എന്താണ് ചെയ്യുന്നത്? വിവാഹം കഴിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു ജാതി എന്ന് പറയുന്ന വെറും പൊള്ളയായ ഒരാശയം മാത്രമാണ്. പിന്നെ എന്താണ് ഈ ജാതിയെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനം അതാണ്. മറ്റൊന്ന് ജാതി ആചാരങ്ങൾ, ജനനം മുതൽ മരണം വരെയുള്ള ചടങ്ങുകൾ. ഇവിടെ ഓരോ ജാതിക്കും വേറെ വേറെയാണ്. ആ ചടങ്ങുകൾ നിർബന്ധമായിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇപ്പൊ വിവാഹം എന്ന് പറയുന്ന എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ ജാതി, നായർ, ഈഴവര്, പറയര്, പുതയര്, കമ്പൂരി, എല്ലാവരുടെയും ആ ചടങ്ങുകൾ വേറെ വേറെയാണ്. അപ്പൊ എല്ലാവർക്കും അവരവരുടെ ആ തനിമ നിലനിർത്തുക എന്ന് വെച്ചാൽ അതിലൂടെ ജാതി നിലനിർത്തുകയാണ്. അത് ജാതിയുടെ അടയാളമാണ്. നമ്മുടേതായ ഒരു വിവാഹ സമ്പ്രദായം അതിനെ മുറുകെ പിടിക്കുക, നിലനിർത്തുക. ഞാൻ നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ജാതി എങ്ങനെ പോകും? അതാരും മാറ്റാൻ ആരും തയ്യാറല്ല. അപ്പൊ ഏതെങ്കിലും വിവാഹത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ പറയും അത് എന്താണ്, അത് നായന്മാരുടെ രീതി എങ്ങനെയാണ്, ഈഴവരുടെ രീതി എങ്ങനെയാണ്. അപ്പൊ അത് ജാതിയിലാണ് അതിനെ ബന്ധിപ്പിക്കുന്നത്. എന്തിനും മരണാനന്തര ചടങ്ങുകൾ പോലും മരിച്ചു കഴിഞ്ഞാൽ പോലും അവിടെ ജാതിയാണ്, ജാതിയുടെ ചടങ്ങുകളാണ്. നിങ്ങളൊക്കെ പോയി നടത്തി കൊടുക്കുന്നതും ജാതി ആചാരങ്ങളാണ്, ജാതി ആചാരമാണ് നടത്തി കൊടുക്കുക. എന്നിട്ട് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയും ഒരു ജാതി ചെയ്ത ചെയ്യുന്ന എന്തോന്ന്, ചെയ്തിട്ട് കൂലി വാങ്ങുന്ന എന്തിന്, ജാതി ആചാരത്തിനാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ജാതി മാറത്തില്ല. കാരണം ജാതി ആചാരങ്ങൾ എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കും. ആശയപരമായിട്ട് ജാതിയെ നിഷേധിച്ച് ശരിയല്ല, പക്ഷെ അതുകൊണ്ടെന്താ കാര്യം? മറ്റ് പലതും അങ്ങനെ നിലനിർത്തുന്ന ഘടകങ്ങളിൽ നിന്ന് എല്ലാ ജാതികളിലും, ഒരു ജാതിയിലല്ല, എല്ലാ ജാതികളും ആദ്യം പിടിച്ചാൽ പോകും. സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം നടത്തുകയാണെങ്കിൽ ശരി, ഒരു കുഴപ്പമില്ല. നല്ല കാര്യമാണ്. പക്ഷേ ഇതിപ്പോ അത് നടത്തിയിട്ട് എന്താ ചെയ്യുന്നത്? ചെന്നിട്ട് ഇപ്പൊ രണ്ട് ജാതിക്കാരാണെങ്കിൽ അവരെ രണ്ട് ജാതിയുടെയും പ്രത്യേകം നടത്തും. പിന്നെ വീണ്ടും ജാതി ഇടത്തില്ല. സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം നടത്തിയതിനു ശേഷം ഓരോ ജാതിക്കാരുടെയും രീതി അനുസരിച്ച് രണ്ടാമത് ഓരോ വിവാഹം, മൊത്തത്തിൽ വിവാഹം മൂന്നാണ്. ഒന്ന് സ്പെഷ്യൽ മാരേജ് ആക്ട്, കിട്ടുന്ന അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. അപ്പോ ഇന്നത്തെ ഈ സമ്പ്രദായങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിനെയൊക്കെ നമ്മൾ തന്നെ വളർത്തിക്കൊണ്ടുവരും. അപ്പൊ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും മനുഷ്യൻ ജാത്യാചാരം പുലർത്തുകയും എന്നിട്ട് ഒരു ജാതി എന്ന് പറയുകയും ചെയ്യുന്നതിന് എന്താ അർത്ഥമുണ്ട്? ഒരു ഭാഗത്തൂടെ അതിനെ നിലനിർത്താൻ പരമാവധി സംഭാവന കൊടുക്കുകയും മറുഭാഗത്തൂടെ എന്ത് പറയുന്നു? ഞങ്ങൾക്ക് ജാതിയില്ല. ആർക്കാ ഇല്ലാത്തത്? അങ്ങനെ ജാതിയില്ലാത്ത ആരുമില്ല. എല്ലാവരും അതിനും കൊണ്ടുകിടക്കുകയാണ്. എന്നിട്ട് അതൊരു ഭംഗി വാക്കായിട്ട് പരസ്യമായി പറയണം അതില്ല. അതെ, പരസ്യമായി നമുക്ക് പറയാമോ, വേടി വാങ്ങാം. അതിനപ്പുറം അതിന് യാതൊരു അർത്ഥമാണ്. ആ ആദ്യം വേണ്ടത് എന്താണ്? എൻഡോഗാമി എന്ന് പറയുന്ന ഈ സിസ്റ്റം ഇതില്ലാതാണ്. അത് മാറ്റുന്നിടത്ത് മാത്രമേ അത് വരുമ്പോൾ എന്ത് വരുന്നു? അത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഒരു പ്രധാനമായൊരു ജാത്യാചാരം ഇല്ലാതാകാം. പിന്നെ അതിൻ്റെ തലമുറകളിൽ വീണ്ടും അതിന് കെട്ടിവെക്കരുത്. തലമുറയെ കൊണ്ടുവന്ന് വേറൊരു ജാതി കൊണ്ടുവന്ന് കെട്ടിവെക്കരുത്. അത് പിന്നെ അടയാളപ്പെടുത്താൻ പോകും. അതാണെങ്കിൽ പ്രധാനമായും വരുന്ന പ്രശ്നം. അപ്പോ ഇപ്പൊ ഇവിടെ തന്നെ ഈ പറയുന്ന സംഭവങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടായി. പക്ഷേ അങ്ങനെ ബന്ധങ്ങളുണ്ടായത് കൊണ്ട് ജാതി ഇല്ലാതായി ഇല്ലാതായില്ല. ബന്ധങ്ങളുണ്ടായി. ഇവിടെ പറയുന്നതനുസരിച്ച് പറയാനും ബ്രാഹ്മണനും തമ്മിൽ ബന്ധമുണ്ടായി. പക്ഷെ അതുകൊണ്ടൊന്നും സംഗതി പോയില്ല. കാരണം എന്താണ്? അതൊന്നും ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ജാതി എന്ന് പറയുന്നപ്പോഴും എന്താണ്? അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സോഷ്യൽ ഗ്രൂപ്പാണ്. ആ സോഷ്യൽ ഗ്രൂപ്പിന്റെ ഭാഗമായി ഇതൊന്നും മാറുന്നില്ല. ഒറ്റപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു അത്ര. അതും വിവാഹം പോലും അല്ല. ഒന്നാമത്തെ അടയാളമായി പറയുന്ന ഈ എൻഡോഗാമി എന്ന് പറയുന്നത് എന്നെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എന്താണ് പ്രായോഗികമായി വരുന്ന ഒരു പരിപാടി. ആശയപരമായുള്ളത് ഗുരു പൂർണ്ണമാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യയശാസ്ത്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ജാതിയും നിഷേധിച്ച് പകരം ഒരു സംവിധാനം പറഞ്ഞു. നിഷേധിക്കുക, പകരം വയ്ക്കുക. അത് ചെയ്യും. പക്ഷേ പ്രായോഗിക തലത്തിൽ എന്താണ്? പ്രായോഗിക തലത്തിൽ വന്നുള്ള മാറ്റം, ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ, ചൂഷണം, അസമത്വം അതൊക്കെ മിനിമൈസ് ചെയ്ത് നാമമാത്രമാക്കി. അതാണ് ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ വിജയം. പക്ഷേ ഗുരുവിൻ്റെ പ്രധാനമായ ആശയം എന്താണ്? ജാതി ഇല്ലാതാണ്, അങ്ങനെ ഒന്നും പാടില്ല. അതാണ് ഗുരുവിൻ്റെ ആശയം. ജാതി പോകണം എന്നുള്ളതാണ്. അങ്ങനെ ഒന്നും പാടില്ല സമൂഹത്തിന്. അത് എത്രമാത്രം സാധിച്ചിട്ടുണ്ട്? സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഗുരുവിൻ്റെ അനുയായികൾ അതിന് വിപരീത ദിശയിൽ അനീക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? പറച്ചില്ലേ ഉള്ളൂ. പിന്നെ ഇതിനെയൊന്നും അംഗീകരിക്കാത്ത മറ്റുള്ളവർ, അവർ പിന്നെ എങ്ങനെ? മറ്റുള്ളവരിതൊന്നും അംഗീകരിക്കാത്തവർ, അവരിതിനോട് അടുക്കാത്തവരാണ്. ഗുരുവിൻ്റെ ആശയപരമായ കാഴ്ചപ്പാടുകളെ പോലും നിഷേധിക്കുന്നവരാണ് മറ്റുള്ളവർ, ഗുരുവിൻ്റെ അനുയായികളല്ലാത്തവർ. അപ്പോ ഇതിൽ മാറ്റം വരേണ്ടത് ഗുരുവിന്റെ അനുയായികളിൽ നിന്ന്. അതിനാണ് മാറ്റം വരേണ്ടത് പ്രധാനമായിട്ടും. അവരാണ് അതിന് മുൻകൈയെടുക്കുന്നത്. അത് ജാതി അവരുടെ മാത്രം പ്രശ്നമായതൊന്നും ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ജപ്പാനിലുണ്ടായിരുന്നു വലിയ ജാതി വ്യവസ്ഥ, ഉച്ചനീചത്വങ്ങളൊക്കെ ഉള്ള ജാതി വ്യവസ്ഥ രൂക്ഷമായിട്ടുണ്ടായിരുന്നു. കൊറിയയിലുണ്ടായിരുന്നു, ചൈനയിലുണ്ടായിരുന്നു, ലണ്ടനിലും അമേരിക്കയിലും ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലാസ് റേസിസ് നമ്മൾ ഇവിടെ നിന്നുണ്ടായിരുന്നു പോലുള്ള. അപ്പൊ ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്നു. ഫിലിപ്പീൻസിലുണ്ട്, മിക്കവാറും എല്ലാ ഏഷ്യൻ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. നമ്മുടെ അല്ലെങ്കിൽ ഇതിന് സമാനമായ ഒരു ജാതി വ്യവസ്ഥ ഉണ്ട്. ആഫ്രിക്കയിൽ അയിത്തമുള്ള ജാതി വ്യവസ്ഥ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു ഗോത്രങ്ങളുടെ ഇടയിൽ. ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല. പക്ഷെ ഗുരുവിൻ്റെ കാഴ്ചപ്പാടനും ഗുരുവിൻ്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകത, മലയാളം നാട്ടിൻ്റെ ഒരു പ്രത്യേകത. ഗുരുവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചും ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളനുസരിച്ചും ഇവിടെ മാറ്റം വരേണ്ടതാണ്. ഇപ്പൊ ജപ്പാനിലേക്ക് ജാതി വ്യവസ്ഥ, അവിടെ സമുറായി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവർക്ക് വെട്ടിക്കൊല്ലാം മറ്റുള്ള ആരെയും, അതിന് താഴെയുള്ള ആരെയും. അത് നിയമവിധേയ, ഇവിടെ പണ്ട് ഇവിടെ നായന്മാർക്കും മറ്റുണ്ടായിരുന്ന പോലെയുള്ള അവകാശം. പാവപ്പെട്ടവരെ വെട്ടിക്കൊല്ലുക ആ ആള് വെച്ച്. അപ്പൊ അത്രയും ഐത്തം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതില്ല, പൂർണ്ണമായും മാറി, ഒരുപാട് മാറ്റമുണ്ട്. അവിടുത്തെ ഭരണഘടന അനുസരിച്ച് അത് ക്രിമിനൽ കുറ്റമാണ്. ഇന്ത്യയിലെ പോലെ തന്നെ ആർട്ടിക്കിൾ 17 അയിത്തം ആചരിക്കുന്ന ക്രിമിനൽ കുറ്റമാണ് ഇന്ത്യയിൽ. അതുപോലെ തന്നെയാണ് അവിടെയും. ലോകത്തെല്ലായിടത്തും മാറ്റമില്ല. കൊറിയയിലൊന്നും ഒന്ന് ജാതിയൊന്നും ആർക്കും പാലിക്കാനേ പറ്റില്ല, ചൈനയിൽ പറ്റത്തില്ല. കടുത്ത ശിക്ഷയാണ്, ഒരിക്കലും ഉണ്ടായിരുന്നതാണ്. അമേരിക്കയിൽ റേസിസം, അവിടെ വന്നത് വെളുപ്പും കറുപ്പുമാണ്, ആ രീതിയിലാവുന്നു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവെ വന്നത് ഉപരിവർഗം, മധ്യവർഗം, അധമവർഗം. അത് സമ്പത്തിൻ്റെയും സോഷ്യൽ സ്റ്റാറ്റസിൻ്റെയും അടിസ്ഥാനത്തിൽ വന്നു. ഇവിടുത്തെ പോലെ അതെല്ലാം പോയി, വളരെ മാറ്റങ്ങൾ. നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള കൂടുതൽ മാറ്റങ്ങൾ അവിടെ. അതുകൊണ്ട് പ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ നിലനിർത്തുന്നത് ഈ എന്താണ്, ജാതി നിലനിർത്തുന്ന എന്താണ്, ഈഴവ മാട്രിമോണിയലാണ്, അതാണ് നിലനിർത്തുന്നത്, അതാണ് മാറേണ്ടത്. ബാക്കി മാട്രിമോണികളുണ്ട്, ആദ്യം ഇത് മാറണം. എന്നാണ് എന്തോ ഗാമി എന്ന് പറയുന്നത്. ശരി.